اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون മനുഷ്യ ജീവിതത്തിൽ അവന്റെ ആവശ്യമായി വന്നിരിക്കുന്ന അവ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകിയിരിക്കുന്ന അവന്റെ കാഴ്ചകളും അവന്റെ സംസാരങ്ങളുമൊക്കെ ഇതൊക്കെ മനുഷ്യൻ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് അല്ലാഹു അവനോട് പഠിപ്പിക്കുന്നുണ്ട്. നാവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുവാൻ, കൈകളെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുവാൻ, മുഴുവൻ മേഖലകളിലും സൂക്ഷ്മത ഉൾക്കൊള്ളുവാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുന്നു. അതോടൊപ്പം അല്ലാഹു പറയുന്നു, അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് റബ്ബ് അവന്റെ വായകൾക്ക് സീല് വെക്കുകയും വത്തുക്കല്ലിമുനായിരിക്കും, മനുഷ്യരുടെ കരങ്ങൾ മനുഷ്യരുടെ കൈകൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറയുമ്പോൾ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുകയും അവന്റെ പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തപ്പെടുകയും തമ്മളുടെ കർമ്മങ്ങൾ താൻ ഇച്ഛിക്കുന്ന രൂപത്തിൽ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചുകൊണ്ട് മരിച്ചുപോയി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മനുഷ്യന് അവന്റെ ജീവിതത്തിന്റെ സാക്ഷിയായിക്കൊണ്ട് അവന്റെ കരങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം. അതൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അങ്ങനെയാണ്, വതുക്കല്ലിമുനായി ദീഹിം, അവരുടെ കരങ്ങൾ അവന് വേണ്ടി സംസാരിക്കുന്നതാണ്, വദശ്ശദു അർജുലുഹും, അവരുടെ കാലുകൾ അവന് വേണ്ടി സാക്ഷി നിൽക്കുകയും ചെയ്യുന്നു. ബിമാക്കാനു യക്സിബൂൻ, എന്തൊന്നാണോ തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു വെച്ചിരുന്നത്, സമ്പാദിച്ചു വെച്ചിരുന്നത്, അതിനുവേണ്ടി സാക്ഷി നിൽക്കുമെന്ന് പറയുമ്പോൾ സ്വതന്ത്രമായി ഉപയോഗിക്കുവാൻ യാതൊരു വിധത്തിലുള്ള അനുവാദവുമില്ലാതെ നമ്മുടെ ശരീരത്തെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ കരങ്ങളറിയാതെ കാലുകളറിയാതെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നു പോകുന്നില്ല. അവന്റെ കരങ്ങളും അവന്റെ കാലുകളും അതിനുവേണ്ടി സാക്ഷികളായി മാറുകയാണ്. മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നിടത്ത്, പരലോക ജീവിതത്തിൽ സത്യനിഷേധികളായ മനുഷ്യരുടെ ജീവിതത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു ഇതേ വാക്യങ്ങൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു പറയുന്നു, സത്യനിഷേധികളായ ആളുകൾ, മനുഷ്യരെ ഒന്നടങ്കം സത്യനിഷേധികളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിനത്തിൽ സത്യനിഷേധികളായ ആളുകൾക്ക് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയങ്ങളിൽ ഷഹിദ അലൈഹിം സംഉഹും വ അബ്സാറുഹും വ ജുലൂദുഹും, അവരുടെ സംഉകൾ, അവരുടെ കേൾവികളും, വ അബ്സാറുഹും അവരുടെ കാഴ്ചകളും, അതേപോലെ തന്നെ വ ജുലൂദുഹും അവരുടെ തൊലികളും അവർക്ക് സാക്ഷികളായി വരും. എന്തിനു വേണ്ടി? ബിമാക്കാനു യഅമലൂൻ, എന്താണ് അവർ പ്രവർത്തിച്ചിരുന്നത് എന്നതിന് സാക്ഷികളായിക്കൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന മനുഷ്യ ജീവിതത്തിന്റെ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തി തരുമ്പോ ആ ഒരു അവയവങ്ങളെ വിട്ടേച്ചുകൊണ്ട് അവയെ മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ മുമ്പിലുള്ള ഏതെങ്കിലും ഒരു ക്യാമറകൾ, ഏതെങ്കിലും ജമ്യകളിലുള്ള ക്യാമറകൾ, റോഡുകളിലുള്ള ക്യാമറകൾ നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിക്കപ്പെടുന്നിടത്ത് നമ്മൾ അതിനുവേണ്ടി വിനയാനിതരാവുകയും അതിനുവേണ്ടി അവിടെ സൂക്ഷിക്കേണ്ട മുഴുവൻ നിയമങ്ങളും കാനൂനുകളും നമ്മൾ സൂക്ഷിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഡ്രൈവിങ്ങിനെയായിരുന്നാലും മറ്റ് കാര്യങ്ങളെയായിരുന്നാലും വിലയിരുത്തപ്പെടുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മുടെ കേൾവിയും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ തൊലികളും അല്ലാഹുവിന്റെ കോടതിയിലെ സാക്ഷികളായിക്കൊണ്ട് കടന്നു വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും എത്രവിധം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ മനസ്സുകളോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കുക. നമ്മുടെ കൈയറിയാത്ത, നമ്മുടെ കാലറിയാത്ത, നമ്മുടെ ശരീരമറിയാത്ത ഒരു കർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. വഖാലൂലി ജുലൂദിഹിം ലിമ ഷഹിദ്തും, അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ചോദ്യമാണ്. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് സത്യനിഷേധികൾ ചോദിക്കുമെന്നത് അല്ലാഹു നേരത്തെ അറിയിക്കുന്ന കാര്യമാണ്. വഖാലൂലി ജുലൂദിഹിം, അവരുടെ തൊലികളോട് അവർ തന്നെ പരസ്പരം ചോദിക്കുകയാണ്. തങ്ങളുടെ തൊലികളോട് അവർ ചോദിക്കുന്നു, ലിമ ഷഹിദ്തും അലൈനാ, ഇന്നേ ദിവസം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങളുടെ മേൽ സാക്ഷികളായി നിലനിൽക്കുന്നത്? നമ്മൾ നമ്മുടെ തൊലികളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ കരങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ കാലുകളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്രയും കാലം ഞാനും നീയും ഒരുമിച്ച് ജീവിച്ച നീ എന്തിനു വേണ്ടിയാണ് എനിക്കെതിരെ സാക്ഷി നിൽക്കുന്നത്? ഖാലു, അവർ പറയുന്നത്, അന്തക അല്ലാഹു അല്ലദീ അന്തക കുല്ല ശൈ വഹുവ ഖലഖകും അവ്വല മറ വ ഇലൈഹി തുർജഊൻ. അന്തക്കനല്ലാ, ഞങ്ങളെ സംസാരിപ്പിച്ചിരിക്കുന്നത് പടച്ചതമ്പുരാനാണ്, അള്ളാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിച്ചത്. അല്ലദീ അന്തക കുല്ല ഷൈൻ, എല്ലാത്തിനെയും സംസാരിക്കുവാനുള്ള സ്രോതസ് നൽകിയിരിക്കുന്ന, കഴിവ് നൽകിയിരിക്കുന്ന, സംസാരിപ്പിക്കുന്ന റബ്ബാണ് ഇവിടെ വെച്ചുകൊണ്ട് ഞങ്ങളെ സംസാരിപ്പിച്ചത്. വഹുവ ഖലഖകും അവ്വല മറ, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവ്, ഖാലിക്കാണ് അവൻ. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. സൃഷ്ടികളാണ് നമ്മൾ. ആ സൃഷ്ടികൾക്കൊരു ഉത്തരവാദിത്തമുണ്ടായിരുന്നു, സൃഷ്ടാവിന്റെ കൽപ്പന. നമ്മെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്ന റബ്ബിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്ന അനിവാര്യമായ ഒരു ഉത്തരവാദിത്തമുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോയത് കൊണ്ടാണ് ഇത്തരം ഒരു ദുർഗതി അവർക്കുണ്ടായത് എന്നർത്ഥം. നിങ്ങൾ നിങ്ങളുടെ കാഴ്ചകളോ നിങ്ങളുടെ കേൾവികളോ നിങ്ങൾക്ക് തടസ്സമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവയെ സാക്ഷിയാകാത്ത വിധമായിരുന്നില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കേൾവിയാകട്ടെ, നിങ്ങളുടെ കാഴ്ചയാകട്ടെ, അതിനെ മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കേൾവികളോ നിങ്ങളുടെ കാഴ്ചകളോ മറച്ചുവെക്കുന്ന രൂപത്തിൽ സാക്ഷികളാകാതിരിക്കുവാൻ കഴിയുന്ന വിധത്തിലായിരുന്നില്ല നിങ്ങളുടെ കർമ്മങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വലാജുലൂദുക്കും വലാകിൻ ലനന്തും അന്നല്ലാഹു ലാ യഅലമു കസീറം മിമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ നിസ്സാരമായി കൊണ്ട് നിങ്ങൾ തള്ളിക്കളയുകയും ഇതൊന്നും വലിയ കാര്യമായി ഗണിക്കേണ്ടതില്ല, റബ്ബതൊന്നും വിലയിരുത്തുന്നതല്ല എന്ന നിലയിലുമായിരുന്നു ദുനിയാവിലെ നിങ്ങളെ പോക്കുണ്ടായിരുന്നത് എന്നല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ച നമ്മുടെ നാവുകൾ, ലിസാനുകൾ, സംസാരങ്ങൾ, നമ്മുടെ നാവിനെയും സംസാരത്തെയും ഒന്ന് സൂക്ഷ്മത പോലെ പുലർത്തുവാൻ, നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങളിൽ, വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ ഒന്ന് സൂക്ഷ്മത പുലർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരസ്പരമുള്ള വിശ്വാസികൾ പരസ്പരമുണ്ടായിരിക്കേണ്ട ഒരു ഗുണത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ലന്ന് എന്നത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സ്വഭാവമാണ്. ഏതു ലന്ന്? ചീത്തയായിരിക്കുന്ന ലന്നുകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു വാക്യമാണ്. ആളുകളെ സംബന്ധിച്ച് വേണ്ടാത്ത വിചാരങ്ങൾ, ഇന്ന കസീറം മിനല്ലന്ന് ഇസ്മുൻ എന്ന് അല്ലാഹു പറഞ്ഞു. കസീറൻ, ധാരാളം, കസീറം മിനല്ലന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നത്, അധികം അധികമായിരിക്കുന്ന ഇസ്മുകളും തെറ്റായി ദന്നുകളും ഇസ്മുകളായിക്കൊണ്ട് തെറ്റുകളായിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, നമ്മുടെ സംസാരമാകട്ടെ, നമ്മുടെ നോട്ടമാകട്ടെ, നമ്മുടെ നടത്തമാകട്ടെ, മുഴുവൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളാണ് എന്നും സാക്ഷികളായിക്കൊണ്ട് കടന്നു വരുന്ന ഒന്നാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുമ്പോൾ ആ ഒരു വിഷയത്തെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതില്ലേ? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആ വിഷയത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ വിഷയങ്ങളെയും നാവിനെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ ആ വിഷയം വന്നിനെ സംബന്ധിച്ച് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. മനുഷ്യർക്കിടയിലുണ്ടാകുന്ന ചിന്തകൾ അത് നന്മ മാത്രമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഉണ്ടായിരുന്ന ഇഫ്ക് എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് വിശ്വാസികൾ പരസ്പരമുണ്ടായിരിക്കേണ്ട ഒരു വിശ്വാസത്തെ സംബന്ധിച്ച്, ഒരു സ്വഭാവത്തെ സംബന്ധിച്ച് നമ്മളോട് സൂചിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരുപാട് അപവാദ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലൗല ഇദ് സമിഅ്തുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബി അൻഫുസിഹിം ഖൈറ. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമായിരിക്കുന്ന ആളുകൾ വിചാരിച്ചില്ല ബി അൻഫുസിഹിം ഖൈറ, അവരെ തന്നെ നല്ലത് എന്തിനുകൊണ്ട് നിങ്ങൾ വിചാരിച്ചില്ല, എന്തുകൊണ്ടാണ് അത്തരമൊരു പ്രചരണത്തിൽ പലരും കുടുങ്ങിപ്പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. വക്കാലോ ഹാദാ ഇഫ്കും മുബീൻ, ഇതൊരു വ്യക്തമായ ഇഫ്കാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വന്നുകൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ചിന്ത, സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ചിന്തകളായിരുന്നാൽ പോലും അത് പ്രചരിപ്പിക്കുവാനുള്ള കടമയല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നും ആ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അവിടെ കണിശമായിക്കൊണ്ടും നന്മ മാത്രം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിചാരിക്കുവാനും സ്വീകരിക്കുവാനും അവനെ കഴിയണമെന്നതുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിഷയത്തിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളോട്. മനുഷ്യന്റെ വിചാരങ്ങൾ, മനുഷ്യന്റെ വികാരങ്ങൾ, മനുഷ്യന്റെ ചിന്തകൾ, ഇത് മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായത് ഖൈറായിരിക്കണം. ലന്ന് രണ്ടു വിധമുണ്ടാകും മനുഷ്യന്, ഖൈറായിരിക്കുന്ന ലന്നുകളും സു ആയിരിക്കുന്ന ലന്നുകളും. നല്ല ചിന്തകളും ചീത്ത ചിന്തകളുമുണ്ട്. ലന്നുകൾ ഒഴിവാക്കണമെന്ന് അള്ളാഹു പറയുന്നിടത്ത് തന്നെ ചില ലന്നുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ്? നല്ല വിചാരമുണ്ടാകും. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കുകയും നല്ലത് പ്രചരിപ്പിക്കുകയും ചെയ്യുവാൻ സാധിക്കുന്നത് പുണ്യകരമായ ഒരു കാര്യമാണ്. എന്നാൽ സൂഉല്ലന്ന്, അത് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒന്നാണ്. ചീത്തയായ വിചാരം ഒരു മനുഷ്യനെ സംബന്ധിച്ച് കൊണ്ടു നടക്കുന്നത് ഒരിക്കലും തന്നെ ഉപകാരപ്പെടുന്ന ഒന്നല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അധികമായി കൊണ്ട് സംഭവിച്ചു പോകുന്ന ഒരു തിന്മയായി ആധുനിക കാലഘട്ടത്തിൽ മാറിയിരിക്കുന്നു എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒന്നാണ്. ഇജ്തനിബു കസീറൻ മിനല്ലന്ന് ഇന്ന ബഅദല്ലന്ന് ഇസ്മ്, ധാരാളം കാര്യങ്ങളിൽ ചിന്തയുമായി അല്ലെങ്കിൽ വിചാരങ്ങളുമായി കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളോടാണ് അള്ളാഹു പറയുന്നത് ഇജ്തനിബു കസീറൻ മിനല്ലന്ന്, ധാരാളം ഊഹങ്ങളെയും നിങ്ങൾ വിട്ടുകളയണം. ഇന്ന ബഅദല്ലന്നീസ്മ്, ഏതാനും ചില ഊഹങ്ങൾ എന്തായി മാറാനുണ്ട്? തെറ്റായി മാറാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ എടുത്തു ധരിച്ചുകൊണ്ട് മഹാനായ ഉസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർ, ഷെയ്ഖ് ഉസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് എടുത്തു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളൊക്കെ സാധാരണ കേൾക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു ഹദീസിനെ എടുത്തു ധരിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകേണ്ട ബോധം എപ്രകാരമായിരിക്കണമെന്നത് സൂചിപ്പിക്കുന്നുണ്ട്. പള്ളിയിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ നമസ്കരിക്കാതെ ഇരുന്നു, നമ്മളൊക്കെ കേട്ട വിഷയമാണ്. ദഹല അന്ന റജുലൻ ദഹല യൗമുൽ ജുമുഅ വ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ജലസ അദ്ദേഹം ഇരുന്നു. ആ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നമസ്കരിച്ചില്ല? നമ്മുടെ പെട്ടെന്ന് വരുന്ന ചോദ്യം അങ്ങനെയാണ്, എന്തുകൊണ്ട് നമസ്കരിച്ചില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്ന സ്വല്ലൈത, നീ നമസ്കരിച്ചുവോ? ആ സ്വല്ലൈത, നീ നമസ്കരിച്ചുവോ? ഫഖാലല, അദ്ദേഹം പറഞ്ഞു, ഞാൻ നമസ്കരിച്ചിട്ടില്ല. ഫസ്വല്ലി, നീ രണ്ട് റക്അത്ത് നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഈ ഹദീസിനെ അവർ സൂചിപ്പിക്കുന്നത്, എടുത്തു തിരിക്കുന്നത്, മനുഷ്യന്റെ ചിന്തകൾക്കനുസരിച്ചു കൊണ്ടുണ്ടാകുന്ന ചോദ്യങ്ങളും മറുപടികളും ചിന്തകളും അതിനെ വളരെ നല്ല നിലയിലൂടെ കൊണ്ടുപോകണമെന്നതാണ് പഠിപ്പിക്കുന്നത്. നമസ്കരിച്ചുവോ ഇല്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്നില്ല. അദ്ദേഹം കടന്നു വരുന്നു, അദ്ദേഹം ഒരു സ്ഥലത്തിരിക്കുന്നു. പ്രവാചകന്റെ വാക്ക് എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നതിന് പകരം നീ നമസ്കരിച്ചുവോ എന്ന ചോദ്യമാണ്. നമസ്കരിച്ചിട്ടില്ല എന്ന ഉറപ്പ് ലഭിക്കുമ്പോഴാണ് പ്രവാചകൻ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കൂ എന്ന് പറയുന്നത്. ഈ രൂപത്തിലായിരിക്കണം വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെ കാണുമ്പോൾ ഒരു വിശ്വാസി പ്രതികരിക്കേണ്ടത് എന്നർത്ഥം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളുണ്ട്, ഓരോ മനുഷ്യരെയും പലവിധ സന്ദർഭങ്ങളിലായി നമ്മൾ കാണാറുണ്ട്. പലതിനും പലവിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ വിശദീകരിക്കുകയാണ്. ആ മനുഷ്യനോടൊരു ചോദ്യം പോലും നമ്മൾ ചോദിക്കുന്നില്ല. എന്തായിരുന്നു അവിടെ കാര്യമെന്ന് ഒന്ന് അന്വേഷിക്കുന്നു പോലുമില്ല നമ്മൾ. നമ്മൾ അങ്ങ് പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത് ഏറ്റുപറയുവാനുള്ള ആളുകളും സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ ഹദീസിനെ എടുത്തു ധരിച്ചുകൊണ്ട് ഷെയ്ഖ് ഹുസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലേണ്ട സ്വഭാവം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന രീതി, ആ രീതി ശാസ്ത്രം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ആലോചിച്ചു നോക്കുക, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്ത പോലും വരാത്ത ഒരു വിഷയമാണത്, എങ്ങനെയാണ് ആ പ്രതികരണം എന്നത്. നമ്മൾ നേരെ എതിരിലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുക എന്നർത്ഥം. അവർ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിറങ്ങുന്ന ഒരു മനുഷ്യനെ പള്ളിയുടെ പുറത്ത് കാണുമ്പോ എടുത്തു ചാടിക്കൊണ്ട് എന്തുകൊണ്ട് നമസ്കരിച്ചില്ല എന്ന് അവനോട് ചോദിക്കാൻ പാടില്ല എന്നതാണ്. ഒരു പക്ഷേ ഉതിരുള്ളവനായിരിക്കാം, ഒരു യാത്രക്കാരൻ ഉതിരുള്ളവനായിരിക്കാം, അതല്ലെങ്കിൽ അതിനേക്കാൾ നേരത്തെ നമസ്കരിക്കുന്ന ഒരു പള്ളിയിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ട് വന്നവനായിരിക്കാം. അപ്പൊ കാര്യങ്ങൾ തിരക്കുകയും അതിനനുസരിച്ചുകൊണ്ട് മറുപടി പറയുക അല്ലെങ്കിൽ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ഈ നല്ലതായ ചിന്തകളെയും ലന്നുകളെയും വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുസ്ലിം അവന്റെ സഹോദരനാണ്, അഹുൽ മുസ്ലിമാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ ആ സഹോദരനോട് ഇടപെടേണ്ട സാഹോദര്യ ബന്ധങ്ങൾ ഏതെല്ലാം നിലയിൽ നിലനിർത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നിടത്ത് മനുഷ്യന്റെ ന്യൂനതകൾ കണ്ടെത്തിക്കൊണ്ട് അതുമാത്രം ചികഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് മനുഷ്യന്റെ, ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ, പ്രബോധന രംഗത്ത് പോലും ന്യൂനതകൾ കണ്ടെത്തിക്കൊണ്ട് വിഷയമാക്കി പ്രചരിപ്പിച്ച് തളർത്തുവാനാണ് പലരും പരിശ്രമിക്കാറുള്ളത്. വിഷയങ്ങളെ, ന്യൂനതകൾ കണ്ടെത്തുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നോക്കുക നിങ്ങൾ, വമൻ സത്ര ഔറത്തൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ഔറത്ത് മറച്ചു വെക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ഒരു ന്യൂനത, അതേതു തരം ന്യൂനതകളായിരുന്നാലും, ചില ന്യൂനതകൾ പറയേണ്ടതുണ്ടാവും, ഇൻഷാല്ലാ വിശദീകരിക്കാം. ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെക്കുക എന്നത് ഫിദ്ദുനിയ, ദുനിയാവിൽ മറച്ചു വെക്കാൻ സാധിക്കുന്നുവെങ്കിൽ സത്ര അല്ലാഹു ഔറത്തു ഫിൽ ആഖിറ, അല്ലാഹു ആ മനുഷ്യന്റെ ഔറത്തിനെ, ന്യൂനതയെ പരലോകത്ത് അല്ലാഹു മറച്ചു വെക്കുമെന്നതാണ്. ആലോചിച്ചു നോക്കുക, നമ്മൾ നമ്മുടെ സഹോദരന്റെ ജീവിതത്തിൽ കാണുന്ന ന്യൂനതകൾ അത് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല, കോട്ടമല്ലാതെ യാതൊരു നേട്ടവും നമ്മുടെ ജീവിതത്തിലില്ല. അത്തരം ഒരു വിഷയം പ്രചരിപ്പിക്കുവാൻ വേണ്ടി തുനിയാതെ അത് മറച്ചു വെക്കുന്നുവെങ്കിൽ, അവനെ ഉപദേശിക്കണമെന്നത് മറ്റൊരു കാര്യം, അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുവെങ്കിൽ അത് മുഖേന സത്ര അല്ലാഹു മറച്ചു വെക്കുന്നു നമുക്ക് വേണ്ടിയിട്ട്, റബ്ബിന്റെ കോടതിയിൽ നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കുമെന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കുക, ഒരു വിശ്വാസികൾ പരസ്പരമുണ്ടാകുന്ന സാഹോദര്യ ബന്ധവും ബന്ധങ്ങളും എങ്ങനെയായിരിക്കണം എന്നതാണ് പഠിപ്പിക്കുന്നത്. വല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദ് ഫി ഔനി അഖീ, തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു അവനെയും സഹായിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ നമ്മുടെ സഹോദരനെ സഹായിക്കുന്നവനായിരിക്കണം, പ്രയാസപ്പെടുത്തുന്നവനാകരുത്. അത്തരമൊരു സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ മനുഷ്യന് അല്ലാഹുവിന്റെ കരുണയുണ്ടാകുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ ഏറ്റവും ഉത്തമരായ സഹോദരന്മാരായി മാറണം, ഏറ്റവും ഉത്തമരായ സഹോദരന്മാരായിക്കൊണ്ട് നിങ്ങൾ മാറണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട സ്വഭാവ മഹിമ. തന്റെ നാവ് മൂലവും ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളിൽ നിന്ന് മറ്റൊരു മുസ്ലിമിന്റെ രക്ഷയും സാഹോദര്യ ബന്ധവും നിലനിർത്തുവാനുള്ള കാര്യങ്ങളാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. ആലോചിച്ചു നോക്കുക, പ്രവാചകന്റെ ഈ വാക്കുകൾക്ക് മുമ്പിലൂടെ കടന്നു പോകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന്. അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. വഞ്ചിക്കുകയില്ല അവനെ, വഞ്ചിക്കുകയില്ല അവനെ, അവനെ കളിയാക്കുകയില്ല എന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തഖ്വ ഹാഹുന, തഖ്വ എന്ന് പറയുന്നത് മനുഷ്യൻ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സ്വദറിലേക്ക് പ്രവാചകൻ വിരൽ ചൂണ്ടുകയുണ്ടായി. അപ്പൊ മനുഷ്യന്റെ, ഞാനൊരിക്കൽ സൂചിപ്പിച്ചതാണ്, കൽബ് നന്നാക്കിയെടുക്കുന്നിടത്താണ് ജീവിതം നന്നായിത്തീരുക എന്നത്. അപ്പൊ ഒരു സഹോദരനായിരിക്കുന്ന തന്റെ മുസ്ലിമായ സഹോദരനെ എങ്ങനെ കാണണമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മുസ്ലിം, തന്റെ സഹോദരനായ മുസ്ലിമിനെ കൊച്ചാക്കി കാണിക്കുക എന്നത് മതി ഒരു മനുഷ്യന്റെ തിന്മയിൽ ചെന്ന് ചാടുവാൻ. കുല്ലുൽ മുസ്ലിം അലൽ മുസ്ലിം ഹറാം, എല്ലാ കാര്യങ്ങളും അവന് പവിത്രമാണ്, നിഷിദ്ധമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവന്റെ ദമാകട്ടെ, അവന്റെ മാലാകട്ടെ, അവന്റെ ഇർളാവട്ടെ, അവന്റെ അഭിമാനമാകട്ടെ, അവന്റെ രക്തമാകട്ടെ, അവന്റെ ധനമാകട്ടെ, ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ വെച്ചുകൊണ്ട് പറയുന്ന രംഗം ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ മനസ്സുകളിലേക്ക് നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ സാഹോദര്യ ബന്ധങ്ങൾ എവിടെയാണ് നിലനിൽക്കുന്നത് എന്ന്. എന്തെങ്കിലും ഒരു നിസ്സാരമായ കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമ്പോഴേക്ക് തന്റെ കൂട്ടുകാരനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ളത്, ചിന്തിച്ചു നോക്കുക. നമ്മൾ ഒരു ചെറിയ യോജിപ്പ് ഇല്ലാതെ വന്നാൽ മതി, നമ്മുടെ ജീവിതത്തിൽ ചെറിയതായ ഒരു യോജിപ്പ് ഇല്ലാതെ വരുന്നിടത്ത്, കുടുംബ ബന്ധങ്ങളായിരുന്നാലും മറ്റേത് കാര്യങ്ങളായിരുന്നാലും, വളരെ ബാലിശമായിക്കൊണ്ട് ഒന്നിനും കൊള്ളാത്ത വിധത്തിലേക്ക് പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതം സാക്ഷിയാണ്. ഈ അടുത്ത് നാട്ടിൽ പോയി വന്ന ഒരു സുഹൃത്ത് സൂചിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ എയറുകളിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളെ സംബന്ധിച്ച് ഒരു സാധനം ഏൽപ്പിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, ബന്ധുവാണ്. പക്ഷെ നാട്ടിൽ അത് കൊണ്ടുപോകാൻ കഴിയാതെ തിരിച്ചേൽപ്പിക്കുകയും വീണ്ടും തിരിച്ച് കുവൈത്തിലെത്തുമ്പോഴേക്ക് നാട്ടിൽ പ്രചരിപ്പിക്കുന്ന പ്രചാരം ചെറിയൊരു പൊതി കൊടുത്തിട്ട് കൊണ്ടുപോയില്ല. എത്ര വർഷമായി ഞാൻ അവനെ കൊണ്ടുവന്നത്, എന്തൊക്കെയാണ് ഞാൻ അവനെ നൽകിയത് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സുകളെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഒരു മനുഷ്യനെ നമ്മൾ സഹായിച്ചത്? എന്തിനു വേണ്ടിയാണ് ഒരു മനുഷ്യനോട് നമ്മൾ നല്ല വാക്ക് പറഞ്ഞത്? അവനിൽ നിന്ന് എന്തെങ്കിലും നന്മ ലഭിക്കണമെന്നോ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നന്മ ലഭിക്കണമെന്നോ? എന്താണ് നമ്മുടെ മനസ്സിന്റെ ചിന്ത? ഒരു വിശ്വാസിയുടെ ചിന്ത ഉണ്ടാവേണ്ടതും ആഗ്രഹിക്കേണ്ടതും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണം എന്നതിനെ സംബന്ധിച്ചാണ്. അവിടെയാണ് ജീവിതത്തെ നമുക്ക് നന്നാക്കി തീർക്കാൻ സാധിക്കുക. അവിടെ തമ്മിൽ തെറ്റിയാലും നെറികേട് കാണിക്കുകയില്ല. അത് ആയത്തുൽ മുനാഫിക്ക് സലാഫിൻ എന്ന് പറയുന്നിടത്താണ് വൈദാ ഹാസമ ഫജറ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ നാലാമത്തതൊന്ന് പറയുന്നുണ്ട്. മൂന്ന് പറഞ്ഞതിന് ശേഷം നാലാമത്തതൊന്ന് പറഞ്ഞത് പരസ്പരം പിണങ്ങിപ്പോയാൽ നെറികേട് കാണിക്കും എന്ന് പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മുനാഫിക്കിന്റെ സ്വഭാവമാണ് എന്നതാണ്. ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോകാതെ സൂക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ രൂപത്തിൽ പരസ്പര സാഹോദര്യ ബന്ധങ്ങൾ ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചതാണ്. ഒരുപാട് വിഷയങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസുൽ ഇഫ്ഖിന്റെ വിഷയത്തിൽ പോലും വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറയുന്ന ഒരു വാക്യമുണ്ട്. കുറെ വിഷയങ്ങൾ പറയുന്നിടത്ത് ലികുല്ലിം മിന്നും മക്തസബ മിനൽ ഇസ്മ, ആ വിഷയത്തിൽ അതിനുവേണ്ടി പ്രചരിക്കുകയും അതിനുവേണ്ടി ചേരുകയും ചെയ്തിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അതിന്റെ കുറ്റമുണ്ട് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ ആ ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ അത് നിലനിൽക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ മാത്രമല്ല, ലോകത്തുള്ള വിശ്വാസികളുടെ മുസ്ലിങ്ങളുടെ മുഴുവൻ വിഷയങ്ങളിലും അത് നിലനിൽക്കുന്ന ഒന്നാണ്. ഏത് അനാവശ്യമായ പ്രചരണങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൾ ആരാണോ അവർക്കതിന്റെ കുറ്റമുണ്ട്. വല്ലതി തവല്ല കിബ്ര, അതിന്റെ ഏറ്റവും ഉന്നതിയായിക്കൊണ്ട് നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന മനുഷ്യനാരാണോ ആരിൽ നിന്നാണോ തുടങ്ങിയത്, മിന്നും ലഹു അദാബുൻ അലീം, അവനെന്താണ് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് ആ സംഭവത്തെ പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആ ഒരു വിഷയത്തിൽ മാത്രം ഒതുക്കി നിർത്തുവാനല്ല, വിശ്വാസികൾ എന്തുകൊണ്ട് നന്മ വിചാരിച്ചില്ല എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ആ ചോദ്യം ലോകാവസാനം വരെയുള്ള നമ്മുടെ ജീവിതത്തിലെ വിശ്വാസികളുടെ ജീവിതത്തിലെ ഉൾക്കൊള്ളേണ്ട ഒരു ചോദ്യവും ആ പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠവുമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നാവിനെ ലിസാനിനെ നിയന്ത്രിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകൻ വിശദീകരിക്കുന്ന വിശദീകരണം നോക്കുക നമ്മൾ. ആരാണോ നാവുകളെ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത്, ഞാനത് അഹിതമായ മാർഗത്തിൽ വിനിയോഗിക്കുകയില്ല എന്ന് ആരാണോ ജാമ്യം നിൽക്കുന്നത്, സ്വർഗത്തിനു വേണ്ടി ഞാൻ അവന് ജാമ്യം നിൽക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നാവിനെ സംബന്ധിച്ച് നമ്മൾ സൂക്ഷിക്കുക. സർവശക്തനായ വടസതമ്പുരാന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിക്കുക. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫഇന്നല്ലാഹു വൽ ഗഫൂർ റഹീം. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ما بعد أيها الإخوة نوصيكم عباد الله ثانيا بتقوى الله. അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാവിന്റെ സൂക്ഷ്മതയെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. റബ്ബ് തന്നിരിക്കുന്ന ഈ ജീവിതം അത് വിലയിരുത്തപ്പെടുകയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് എന്നും ജീവിതത്തിൻ്റെ ഏത് രംഗങ്ങളിലായിരുന്നാലും സൂക്ഷ്മത ഉൾക്കൊള്ളേണ്ടതൊരു വിശ്വാസിയുടെ ബാധ്യതയാണെന്നും സൂചിപ്പിച്ചു നമ്മൾ. അതിൻ്റെ ഭാഗമായി കൊണ്ട് നാവിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രം വിനിയോഗിക്കുവാനും തിന്മയായ ഭാഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുവാനും സൂഉല്ലന്നുകൾ ഒഴിവാക്കേണ്ടതും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണെന്നും വിശ്വാസികൾ പരസ്പരമുള്ള ബന്ധങ്ങൾ ഏറ്റവും നല്ല നിലയിൽ അഹുൽ മുസ്ലിം എന്ന നിലയിൽ തന്നെ പെരുമാറുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണമെന്നതിനെ സംബന്ധിച്ചുമാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. ചില ലന്നുകൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയേണ്ടി വരും എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഗീബത്തിന്റെ വിഷയങ്ങളിലൊക്കെ നമുക്ക് കാണുന്ന ഒന്നാണത്. ഗീബത്ത് പറയാൻ പാടില്ല. ഗീബത്തുണ്ടാവുക എന്നതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാടില്ലാത്ത ഒന്നാണ്. അത് മനുഷ്യന്റെ മാംസം തിന്നുന്നതിന് സമമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പഠിപ്പിക്കുന്നത്. അത് ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ തുടർന്നുകൊണ്ട് നമുക്ക് ഓതിത്തരുന്നത്. എന്നാൽ ചില വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ തന്നെ വിവാഹാലോചന നടത്തുന്ന അബൂ ജഹമിനെ സംബന്ധിച്ചും മുആവിയയെ സംബന്ധിച്ചും ഉസാമത്ത് ബിൻ സൈദിനെ സംബന്ധിച്ചും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ അവരിലുള്ള ചില ദൂഷ്യമായ സ്വഭാവങ്ങളെ സംബന്ധിച്ച് പറയുകയും ഉസാമയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി ഉപദേശിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുടുംബജീവിതം നയിക്കുന്നിടത്ത് അത് തുടർന്നുകൊണ്ടു പോകുകയും അത് നല്ല നിലയിൽ കടന്നു പോവുകയും ചെയ്യേണ്ട ഒന്നാണ്. അവിടെ ഒരു മനുഷ്യന്റെ ന്യൂനത മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സ്വഭാവമാണ്, എങ്ങനെയെങ്കിലും ഒരു പെണ്ണങ്ങ് കെട്ടിച്ചു കൊടുത്താൽ അതങ്ങ് നന്നായി പോയിക്കൊള്ളുന്ന സാധാരണ ആളുകൾ പറയാറുണ്ട്. അത് വെറുതെ തോന്നുന്ന ഒരു സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ അത്തരം രംഗങ്ങളിലൊക്കെ ചീത്തയായ സ്വഭാവങ്ങളെ സംബന്ധിച്ച് നമ്മളോടൊരാൾ ഇസ്തിഷാറ നടത്തിക്കഴിഞ്ഞാൽ, നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടിയാലോചന നടത്തിക്കഴിഞ്ഞാൽ, അവിടെ നമ്മൾ അവനോടത് പറയേണ്ടത് ആവശ്യമാണ്. അത് കച്ചവട രംഗത്തുണ്ടാകാം. കച്ചവട രംഗത്ത് പറയേണ്ടി വരും. ഒരാളെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കുന്നു, ഇന്നയാളുമായി ബിസിനസ്സിൽ ഏർപ്പെടാൻ പോകുന്നു, ഞാൻ എന്ത് ചെയ്യണം അവനുമായി ബിസിനസ്. നമുക്ക് പറയേണ്ടി വരും അവനെ സംബന്ധിച്ച്. അവന്റെ സ്വഭാവങ്ങൾ നമുക്കറിയുമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയും ഉൾക്കൊള്ളാൻ പറ്റാത്തതായതുകൊണ്ട് അത് വേണ്ട എന്ന് തന്നെ ഉപദേശിക്കുകയും ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ഇൽമു പഠിക്കുവാൻ വേണ്ടി ത്വാലിബായി കൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ പണ്ഡിതനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിവുകളുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കേണ്ടതായി വരും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇവിടെയൊക്കെ ആരെയും തന്നെ നമ്മൾ ജനങ്ങൾക്കിടയിൽ ഒരു വഷളാക്കുവാനുള്ള മനസ്സല്ല നമ്മുടെ മനസ്സിലുള്ളത്, മറിച്ച് അവനും ഞാനും മാത്രം അറിയുന്നൊരു വിഷയമായിക്കൊണ്ടാണ് അത് പരിചയപ്പെടുത്തുന്നത്. ആ രൂപത്തിലേക്ക് ഒതുങ്ങി വരുവാനും തിന്മകളെ മനുഷ്യരോട് ചെയ്യുന്നവനോട് ഉപദേശങ്ങൾ നൽകി തീർക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു പരുവത്തിലേക്കാണ് വിശ്വാസികൾ പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഉയർന്നു വരേണ്ടത്. പരസ്പരം പഴിചാരുന്ന, കുറ്റപ്പെടുത്തുന്ന, കുറവാക്കുന്ന, കളിയാക്കുന്ന, നിന്ദനാക്കുന്ന ഒരു സ്വഭാവം വിശ്വാസികളുടെ ജീവിതത്തിൽ പരസ്പരം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കുക. അത്തരം യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വഹിയാഉ മിന്നും വൽ അംവാത്. ربنا انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا انك رؤوف رحيم. صلى الله عليه وسلم.